മതിമെത മതിരങ്ങി പാടൊന്ന് മതുമാലെ ബേഗ ബലതെ തടതായേ ഈ നിനത്തലിക്കേത പൊർലുന്ന് തൂ വന്നേ മല്ലേ ആയേ മതിമായേ മതിമലെ മാമണ്ണെ മുണ്ടാസ് കട്ടൊന്നു ലട്ടാ തോചൊന്നുല്ലേരു മാമില കെമ്പൂത സീരേട് മതിമാലെ മുട്ട കത്തേട് കുല്യേരു കറകെഞ്ചേ ഏഴ് പഞ്ചേ സുത്ത സുത്തൊന്നു വന്നാകാജോ